അതായത് ഭ്രാന്തി ദർശനം എന്ന് പറയുന്നത് സ്വപ്ന ഉറക്കത്തിലല്ല ഉണ്ടാകുന്നു. നമ്മൾ സ്വപ്നം കണ്ടിട്ട് ഉണർന്നു വരുമ്പോൾ അത് അസത്യം തോന്നുന്നു, അത് ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ടാണ്. കാരണം നമ്മൾ ഉറക്കത്തെ ഉണരുമ്പോൾ ഉറക്കത്തെ പൂർണ്ണമായും വിടുന്നു, ഉറക്കത്തെ പൂർണ്ണമായും വിടുന്നുകൊണ്ട് ഉറക്കത്തിൽ സംഭവിച്ച സ്വപ്നത്തെയും നമ്മൾ വിടുന്നു, അത് അസത്യമാണ്. ഇനി നമുക്ക് ഉണർവിലേക്ക് വരുമ്പോൾ ബോധ്യപ്പെടുന്നു, ഉറക്കത്തിൽ സംഭവിക്കുന്നുണ്ടാണ്. ഭ്രാന്തി ദർശനം എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരാളെ ധ്യാനിക്കുമ്പോൾ സംഭവിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരാൾ ധ്യാനിക്കാൻ ശ്രമം അല്ലാതെയും അപൂർണമായി സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന് വലിയ ആഗ്രഹമുള്ളപ്പോഴോ അല്ലെങ്കിൽ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴോ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുമ്പോഴോ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ഒന്നാണ് ഈ ഭ്രാന്തി ദർശനം. അതൊരു വലിയ വിഷയമാണ്. അപ്പൊ അത് ജാഗ്രതയിൽ തന്നെ വരുന്ന ഒരു മാറ്റമാണ്, അതിന് ഉറങ്ങേണ്ട കാര്യമില്ല. ജാഗ്രതയിൽ നിന്നൊരാള് ഭ്രാന്തി ദർശനത്തിലേക്ക് മാറുകയാണ്, ഉറങ്ങാതെ സ്വപ്നം കാണാതെ. എന്നുവെച്ചാൽ അത് ജാഗ്രതത്തിന്റെ ഭാഗമായി നിൽക്കണം, എന്നാൽ ജാഗ്രത അല്ല അത്. കാരണം ഭ്രാന്തി ദർശനം ഉണ്ടാകുന്ന ആളിന് ഈ ജാഗ്രത അപ്രത്യക്ഷമാകുകയാണ്. ജാഗ്രത പൂർണ്ണമായൊക്കെ അപ്രത്യക്ഷമായി പോകും. അപ്പോ അയാള് പെട്ടെന്ന് അയാള് ജാഗ്രതയിൽ നിന്നും ഉറങ്ങുന്നില്ല, സ്വപ്നം കാണുന്നില്ല, ഒരവസ്ഥയിലേക്ക് മാറും. അത് കഴിഞ്ഞിട്ട് അയാള് ഉറങ്ങാതെ സ്വപ്നം കാണാതെ വീണ്ടും ജാഗ്രതയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നത് ഉറക്കമാണ്, അതില്ല അയാള്. അത് സംഭവിക്കാത്തതുകൊണ്ട് ഈ കാണുന്നതൊന്നും ഒരിക്കലും ചിത്തയ്ക്ക് ചേരുന്നതല്ല, ജാഗ്രതയിലെ അനുഭവങ്ങൾക്ക് ചേരുന്ന കാര്യങ്ങളല്ല. ഒന്നുമല്ലെങ്കിലും അയാളതിനെ പരിഗണിക്കുന്നത് തന്റെ അനുഭവമായിട്ടാണ്, അത് അനുഭവമായിട്ടാണ്. സ്വപ്നമൊന്നും അയാൾക്ക് പറയാൻ പറ്റില്ല, അത് അനുഭവമാണ്. അനുഭവമായതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഇത് ഭ്രാന്തി ദർശനം എന്നുള്ള ആശയം അയാൾക്ക് അറിയത്തില്ല. ഇതിനെ സംബന്ധിച്ച് അത് പറയുന്നത് ഇത് അനുഭവമാണ്, അതുകൊണ്ട് സത്യമാണ്. ഇതാണ് എന്റെ നിലപാട്. ഒരാളിപ്പോ ഇങ്ങനെ മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുമ്പോൾ പെട്ടെന്ന് അത് വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ ഒക്കെ പോകുന്നു. അത് അയാളുടെ ജാഗ്രത ബോധത്തിൽ നിന്നൊരു ചെറിയ മാറ്റം സംഭവിക്കുകയാണ്, എന്റെ ബ്രെയിൻ നടക്കുന്ന രാസപ്രവർത്തനങ്ങളുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാളൊരു അനുഭവത്തിലാണ്. അനുഭവത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആർക്കും അവരവരെ അനുഭവത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഞാൻ പറയണത് പുസ്തകമാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ പറയണത് പുസ്തകമല്ല വേറെ എന്തെങ്കിലും ആണെന്ന് പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റും. എന്താ പറയുക, അത് ശരിയല്ല, ഇത് പുസ്തകം തന്നെയാണെന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് എന്റെ അനുഭവമാണ്. എന്റെ അനുഭവമാണ് ഇത്, പുസ്തകമല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റില്ല. എന്റെ അനുഭവമാണ്. ഗാന്ധി ദർശനത്തിലിരിക്കുന്നവർക്കും ഇതേപോലെയുള്ള അനുഭവമാണ് സംഭവിക്കുന്നത്. ഉറക്കമില്ല, ഉറക്കത്തിൽ സംഭവിക്കാത്തതുകൊണ്ടും അവരുടെ സ്വന്തം അനുഭവമുണ്ട്. അവർ പറയും ഞാൻ എന്താണ് കൈലാസത്തിൽ പോയി, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ പോയി, അല്ലെങ്കിൽ എന്താണ് സ്വർഗത്തിൽ ഏഴാകാശം കിടന്നു, ഒരു വിചിത്ര ജീവിയുടെ മുഹമ്മദ് നബിക്ക് ഭ്രാന്തി ദർശനമാണ്, പുറത്തു കയറി പരലോകത്ത് പോയി അവിടെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നു, ദൈവവുമായിട്ട് സംസാരിച്ചു. കാരണം ഇതെല്ലാം സംഭവിച്ചത് എന്താണ്, ഇങ്ങനെ ധ്യാനിക്കാതിരിക്കുന്ന സംഭവത്തിന്റെ കാര്യങ്ങളാണ്. ഇതിനെക്കുറിച്ച് ഇന്ന് ആധുനിക സയൻസിൽ പല രീതിയിലുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നാണ് ന്യൂറോ തിയോളജി. ഈ ആത്മീയ അനുഭവങ്ങളും ന്യൂറോ സയൻസും ബന്ധപ്പെടുത്തി പല പല പഠനങ്ങൾ നടക്കുന്നു, പല അഭിപ്രായങ്ങളുണ്ട്. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന ഓരോ കളികളാണ്. കൃത്യമായിട്ട് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നൊന്നും ആർക്കും അറിയത്തില്ല. പക്ഷെ ഏകദേശം ഒരു ധാരണ ഏതാണ്? നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്ന ചില പ്രവർത്തനങ്ങളും കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വൈകുണ്ഠത്തിലും കൈലാസത്തിലും ഒക്കെ പോകുന്നു. അത് നമ്മുടെ അനുഭവങ്ങളും കേട്ടറിവുകളും ഇതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് സ്വപ്നം പോലെ, സ്വപ്നമല്ല സ്വപ്നം പോലെയുള്ള അനുഭവങ്ങളിലൂടെ ഇങ്ങനെ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അയാൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. കാരണം അയാൾ ഉറങ്ങില്ലല്ലോ, ഉറങ്ങിയാലേ സ്വപ്നം എന്ന് പറഞ്ഞ് നിഷേധിക്കണ്ട. അയാൾ ആണയിട്ട് പറയും എന്റെ അനുഭവമാണ്, നിങ്ങളുടെ അസംബന്ധം എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, നിഷേധിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൽ വരുന്ന അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ഇതനുസരിച്ച് അവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ ഈ ജാഗ്രത ലോകത്തിലെ യഥാർത്ഥ ജീവിതത്തെ അവന് മനസ്സിലാക്കാൻ പറ്റില്ല. ഞാനിത് വർഷങ്ങൾ ഒരാളെ നിരീക്ഷിച്ചും അയാളുടെ അനുഭവങ്ങൾ ചർച്ച ചെയ്തും മനസ്സിലാക്കിയ കാര്യമാണ്. ഒരാളെയല്ല, പലരെയും, പ്രധാനമായിട്ടും ഒരാൾ എന്റെ സഹമുറിയാണ്. ഈ അനുഭവങ്ങൾ വരുന്ന ശരിയും തെറ്റും ചില കാര്യങ്ങൾ അങ്ങനെയാണ്. എന്താണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് യാദൃച്ഛികതകൾ സംഭവിക്കുന്നു. നമുക്കൊരു ഒന്നും പ്രവചിക്കാൻ കഴിയാത്ത യാദൃച്ഛികതകൾ സംഭവിക്കുന്നു. അപ്പോ ഒരാളിങ്ങനെ ഭ്രാന്തി ദർശനത്തിൽ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നു എന്ന് അയാൾ കാണുന്നു. ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന 99% യാദൃച്ഛികമായിരുന്നു. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തും, ഞാനത് കണ്ടതുകൊണ്ടാണ് ആക്സിഡന്റ് വന്നത്. പിന്നെ ഇയാൾ എന്തുകൊണ്ടിരിക്കും ഈ ഭ്രാന്തി ദർശനം ഉണ്ടായി? കാരണം ഇയാളുടെ മനസ്സിൽ ചിലപ്പോൾ ആക്സിഡന്റിനെ കുറിച്ചുള്ള ചിന്തകളുണ്ടാവും, ഭയം ഉണ്ടാവും. അത് തന്നെ ചിലപ്പോൾ ആക്സിഡന്റിന് കാരണമായി തീരും, ഭയത്തും. അപ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലെ അനുഭവങ്ങളും ഭ്രാന്തി ദർശനത്തിലെ അനുഭവങ്ങളും തമ്മിലൊരു കണക്ഷനുണ്ട്. അതുകൊണ്ട് ഭ്രാന്തി ദർശനത്തിൽ കാണുന്ന കാര്യങ്ങൾ ഭാവി യാദൃച്ഛികമായി സംഭവിക്കുന്ന ഭാവി കാര്യങ്ങളുമായിട്ട് ചിലപ്പം ബന്ധം വരും. ഇവിടെ ഞാൻ കണ്ടു, ഇന്നയാൾ മരിച്ചു എന്ന് കണ്ടു, അതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ അവർക്ക് വേണ്ട സ്ഥലത്ത് വേണ്ട തരത്തിലുള്ള അറിവോ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് പരാജയം സംഭവിക്കും. ഗാന്ധി ദർശനത്തെ പിന്തുടർന്നാണ് അവരെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രായോഗികമായ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കും. അത് എന്റെ സഹമുറിയുടെ കാര്യത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ആ പ്രായോഗിക ജീവിതത്തിൽ സംഭവിച്ച വലിയ വലിയ പരാജയങ്ങളും വീഴ്ചകളും എന്തുകൊണ്ട് ഈ ഭ്രാന്തി ദർശനത്തെ പിന്തുടർന്ന് ജീവിച്ചത്. അതൊന്നുമില്ല, ആ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ഭ്രാന്തി ദർശനത്തിന്റെ അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഗുരുവുമായിട്ടോ ശാസ്ത്രവുമായിട്ടോ ഒന്നും ബന്ധമില്ല. അത് ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ്. ബ്രെയിൻ അങ്ങനെ പ്രവർത്തിക്കുന്നതുകൊണ്ട് സംഭവിക്കും. നമ്മളെ നിരീക്ഷണമൊന്നും ആയിട്ടൊന്നും അതിന് ബന്ധമില്ല. ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുള്ള നിയന്ത്രണം ഉണ്ടാകത്തില്ല. നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? ഉണ്ടോ? പിന്നെ സ്വപ്നത്തിലും നിയന്ത്രിക്കാൻ പറ്റും. സ്വപ്നം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കും? അതേ വാചകങ്ങൾ അടിക്കാതെ ഇപ്പൊ മതപ്രഭാഷണത്തിൽ പറയാൻ കൊള്ളാം. അവനവന്റെ അനുഭവം വെച്ച് ചിന്തിക്കും. ഒരു സ്വാമിയാണ്, സ്വപ്നത്തിൽ സ്വാമിക്ക് ചേരാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ വരാറില്ല. പിന്നെ അവിടെയൊക്കെ ഈ ഉണർവും മറ്റേ ഇതൊക്കെ വെച്ച് അങ്ങ് കളയാത്തുണ്ട്. ഇപ്പൊ പറഞ്ഞു സത്യം പറ സത്യം പറ വെറുതെ വാല പഠിക്ക ഒരു കാര്യമില്ല. പക്ഷെ കണ്ടേ പറ്റും, സുപ്രൻ വന്നാൽ കണ്ടേ പറ്റും. ഉണരുന്ന ദൂരെ കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. അതൊക്കെ ഉണർന്നതിന് ശേഷം അത് വരെ ബ്രഹ്മദർശനം എന്ന് പറയുന്ന അവിടെ ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന അമ്മച്ചിയുടെ കാര്യം തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇപ്പൊ അമ്മച്ചി അവിടെ പോയി താമസിക്കുന്നു, അവരുടെ ബ്രഹ്മദർശനം കൊണ്ടായിരിക്കും അവര് എന്താണ് അവരുടെ ഭ്രമത്തിൽ കണ്ടിരിക്കും ഇന്നടത്ത് പോകാൻ. അവരങ്ങോട്ട് പോയി നമ്മളും ഒക്കെ വ്യക്തി തന്നെ. അതിനാ ബുദ്ധിയെ നിയന്ത്രിക്കുന്ന കാര്യം തന്നെ ഞാൻ പറയുന്നത് ബ്രഹ്മദർശനത്തിന്റെ കാര്യം. ബ്രഹ്മദർശനം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിക്കുന്നു, അത് ഈ സംഭവിക്കുന്ന ഒരാളെ അടുത്ത് പരിചയമുണ്ടല്ലോ, ഉണ്ടല്ലേ നിരന്തരം വർഷങ്ങളായിട്ട്. അത് തന്നെ സംഭവിക്കുന്നു. അതിപ്പോ എന്താണ് എനിക്ക് സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, ചിലർക്ക് സംഭവിക്കില്ല, അവരുടെ ബ്രെയിൻ അങ്ങനെ ആയിരുന്നാലേ സംഭവിക്കും, എല്ലാവർക്കും സംഭവിക്കും. ആ ബ്രഹ്മദർശനങ്ങള് എന്താണ് അതിന്റെ പേരിൽ ബ്രഹ്മദർശനം അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മനസ്സിലങ്ങനെ സംഭവിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ പാടില്ലെന്ന് ഞാൻ പറയും. ഞാൻ പറയുന്ന കാര്യമല്ല ഈ പറയുന്ന രണ്ട് കാര്യം. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാകാതെ വേറെ എന്തൊക്കെ പറയുന്നു. എന്നോടാണ് ചോദിക്കുന്നത്, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ എന്താ പോവാൻ പറഞ്ഞു എന്താ. അപ്പോ ഇതെന്തുകൊണ്ട് പറഞ്ഞു, ഒരാള് സമാധി പരിശീലിക്കുമ്പോ അയാൾക്ക് ബ്രഹ്മദർശനങ്ങളുണ്ടാവാം, മനസ്സിലായോ? അത് സമാധിക്ക് തടസ്സമാണ്. അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങള് സമാധി ശീലിക്കുമ്പോ, ഏകാഗ്രത ശീലിക്കുമ്പം എന്താണ് നിങ്ങൾക്ക് തോന്നേണ്ട, ഈ ലോകമൊക്കെ മറഞ്ഞു പോവുകയാണ്, ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് ബ്രഹ്മദർശനമാണ് എന്നാണ് ഈ പറയുന്നത്. അതിനല്ല ഇവിടെ പറയുന്നത്, മനസ്സിലാകും? നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ സമാധിക്ക് തടസ്സമാണ്. ആരും പഴുതെറ്റുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയുന്നതൊന്ന് കേൾക്കുന്നു, ചോദിക്കുന്ന വേറെ. ധ്യാനിക്കുന്നവർക്ക് സംഭവിക്കുന്ന മാനസികമായ വിഭ്രാന്തികൾ, ആ വിഭ്രാന്തികളിൽ സംഭവിക്കുന്ന കാര്യം എന്നല്ല ഇവിടെ പറയുന്നു. ഇവിടെ പറയുന്ന കാര്യം സമാധി സംഭവിക്കുന്ന കാര്യമാണെന്ന് ഞാൻ പറയുന്നു. കഴിയുമെങ്കിൽ സംഭവിച്ചു. ഇപ്പൊ അതൊക്കെ അവരവര് തീരുമാനിക്കുന്നു, അവിടെ വല്ല ഉണ്ടോ കഴിയുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ സ്വയം തീരുമാനിച്ചാൽ വേറെ കാര്യം. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ ഈ പറയും. ഞാൻ പറയുന്നത് ഈ പറയുന്നതുമായിട്ട് ബന്ധമുള്ള കാര്യം. ഞാൻ പറയുന്നത് ഒരാള് ദൂരദർശനം വന്നാൽ അയാൾക്ക് എന്താ സംഭവിക്കുന്നത്, അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ്, അത് ഗുണമൊന്നുമില്ല ദോഷങ്ങളെ ഉള്ളൂ. ഗുണം എന്ന് പറയുന്നത് വ്യക്തി ജീവിതത്തിൽ സംഭവിക്കാവുന്നുള്ള കാര്യം എന്താന്ന് വെച്ചു കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ബ്രഹ്മദർശനം ഉണ്ടാകും. ഇങ്ങനെ ധ്യാനശീലിക്കുമ്പോൾ ഒരു ബ്രഹ്മദർശനം ഉണ്ടാകും. അപ്പൊ നിങ്ങള് ചിലപ്പോ ഈ ബ്രഹ്മദർശനമുള്ള ഗുരുവിന്റെ അടുത്ത് പോയി ഗുരു പറയുന്നതോ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ബ്രഹ്മദർശനം ഉണ്ടാവുന്നത്. അപ്പൊ ഗുരുവും ബ്രഹ്മദർശനത്തിൽ പെട്ടിരിക്കുകയാണ്. അപ്പൊ ആ ഗുരുവിനോട് ഇതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു പറയും ഇത് വളരെ നല്ലതാണ്, മുമ്പോട്ട് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇനി വലിയ വലിയ കാര്യങ്ങളൊക്കെ സംഭവിക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് യവനിങ്ങനെ ഈ വഴിക്ക് തന്നെ നയിച്ചുകൊണ്ടേയിരിക്കും. അവൻ ഒരിടത്തും എത്താൻ പോകുന്നില്ല, അവൻ ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല, ഈ ഗുരു ഒരു സ്ഥലത്തും എത്താൻ പോകുന്നില്ല. രണ്ടുപേരും ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യും, ഈ ബ്രഹ്മദർശനങ്ങളുടെ പിറകെ നടക്കും. നടന്നിട്ട് അവര് പിന്നെ ചിലപ്പോ എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് ആത്മീയതയുടെ ഏറ്റവും വലിയൊരു സ്ഥാനമെന്ന് സ്വയം ധരിച്ച് സന്തോഷിച്ച് ജീവിക്കാൻ കിടക്കും. അതാണ് അതിന്റെ ഗുണമെന്ന് പറയുന്നത്. അത് വിചാരിക്കും ഈ ഭ്രമമാണ് ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്ന് കരുതി അവര് ചിലപ്പോൾ അതിന് സന്തോഷിച്ച് ജീവിക്കും. അപ്പോൾ അതവരുടെ ജീവിതത്തിൽ ഗുരു പറയണം. ഒരു ഉദാഹരണം പറഞ്ഞു, ഒരാൾക്കിങ്ങനെ എന്താണ് ബ്രഹ്മദർശനം ഉണ്ടായി, ബ്രഹ്മദർശനമുള്ള ഗുരുവിന്റെ അടുത്ത് ഇയാൾ ചെന്നിട്ട് എന്തോ തുടങ്ങിയത്. അപ്പൊ ഗുരു പറയണം, നിങ്ങൾ കള്ളു കുടിക്കുന്നത്, കള്ളു കുടിച്ചാൽ നിങ്ങൾ ഈ ബ്രഹ്മദർശനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അയാൾ കള്ളു കുടിക്കില്ല, അതാണ് അതിന്റെ ഗുണം. പിന്നെ അയാൾ ജീവിതത്തിൽ കള്ള് കൈകൊണ്ട് കൊടുക്കില്ല. നിങ്ങൾ മത്സ്യമാംസങ്ങൾ കഴിക്കരുത്, കഴിച്ചാൽ ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ അയാളത് ചെയ്യത്തില്ല. ഞാനോട് പറയണം, നിങ്ങൾ ജീവിതകാലം മുഴുവൻ ബ്രഹ്മചാരിയായി ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിന് തയ്യാറാവാം. അതൊക്കെ ഒരു വ്യക്തി എന്നുള്ളതല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗുണവശങ്ങളായിട്ട് വരാം. പക്ഷെ അയാള് മാനസികമായി അയാൾ ജീവിക്കുന്നത് ബ്രഹ്മദർശനത്തിലാണെന്നുള്ള ആ ഒരു കാര്യം മാത്രം അയാൾ ഒരിക്കലും തിരിച്ചറിയില്ല. അവിടെയാണ് പ്രശ്നം, മനസ്സിലായോ? അപ്പൊ ഗുണമില്ല എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ട്? കാരണം ഇയാൾക്ക് ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തന്നെ തുടർന്നു പോവുക. അപ്പൊ അയാള് ഇതിനെല്ലാം അയാൾ പറയുന്ന എന്താണ്, ഇതിന്റെ ഞാൻ കൈലാസത്തിൽ പോയി ജീവനെ കണ്ടു, ഇതിന്റെ അനുഭവമാണ്, അതെനിക്കൊരു വലിയ ഭാഗ്യമാണ് ഉണ്ടായത്. സാറിന് എല്ലാവരും പടത്തിലെ ശിവനെ കാണുന്നു, ഞാൻ നേരിട്ട് പോയി ശിവനെ കണ്ടു. അപ്പോ ഗുരു പറയുന്നതിനനുസരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്തൊക്കെ സംഭവിക്കും? ശിവനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ എന്താ വേണ്ടത്? അതൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും വരത്തില്ല. അപ്പൊ വ്യക്തിയെ എന്താണ് ഡിസിപ്ലിൻ ആക്കാനും മറ്റു ഇത് സഹായിക്കും, അങ്ങനെയൊരു ഗുണവശം ഇതി വരും. പക്ഷെ അയാൾക്ക് നഷ്ടപ്പെടുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിനെ സംബന്ധിച്ചുള്ള ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടും. പിന്നെ അയാളിതിനെ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനൊരു സീരിയസ് ആയിട്ട് പിന്നെ ഇതുമായിട്ട് ഒരു ആത്മീയ വ്യാപാരത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ അയാൾക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാകാൻ പറ്റും. കാരണം ഇതേ ബ്രഹ്മദർശനം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരുപാട് പേരെ ഇയാൾക്ക് കണ്ടുമുട്ടാൻ പറ്റും, അവരുമായിട്ടൊക്കെ ആശയവിനിമയം ചെയ്യും, അവർക്കുമൊക്കെ ഇതുണ്ടാകും. അങ്ങനെ ഒരു വലിയ എന്താകും, ഒരു ഗ്രൂപ്പ് ഉണ്ടാകും. ഗ്രൂപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു കൾട്ടായി മാറും. ഈ ആളെന്ത് ചെയ്യും? ആ കൾട്ടിന്റെ ലീഡറാകും, കൾട്ട് ഗുരുവായി മാറും. ഇതൊക്കെയാണ് ഇതിന് ഉണ്ടാകുന്ന, ആ വ്യക്തിയെ സംബന്ധിച്ചുണ്ടാകുന്ന ചില നേട്ടങ്ങൾ. അങ്ങനെയാണ് പല കട്ട് ഗുരുക്കന്മാരും ഉണ്ടാകുന്നത്. വിദേശത്തൊക്കെ കട്ട് ഗുരുക്കന്മാരോടെ പോയി ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഗുരു പറയുമ്പോൾ. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോ ഇതൊക്കെ ഇതിന്റെ ഒരു അപകടമാണ്. കാരണം തന്റെ അനുഭവം സത്യമാണെന്ന് സ്വയം അങ്ങ് ധരിക്കുക, അതിന് അതിന്റെ പിറകെ പോകും. അത് ചിലപ്പോൾ സന്തോഷ സമാധാനമൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതിന് ചിലപ്പോൾ അപകടം ഉണ്ടായിരിക്കും. ഒരിക്കലും അത് തന്റെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണെന്ന് അയാൾ തിരിച്ചറിയാതിരിക്കുന്നതാണ്. ഇനി ഇത് തന്റെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ ചിലരോട് പറഞ്ഞിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ പറഞ്ഞപ്പോ അവർക്കത് മാറ്റാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് അവര് അങ്ങനെ മനസ്സിലാകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ ഭ്രാന്തി ദർശനത്തിൽ നിന്ന് അവർക്ക് മാറാൻ പറ്റുന്നില്ല. അതിന് കാരണം അതറിഞ്ഞാലും അത് ബ്രെയിൻ അങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അവർക്കത് മനസ്സിലായവരുണ്ട് ഇതിനകത്ത്, പക്ഷെ അതിന് മാറാൻ പറ്റുന്നില്ല. എന്തോന്ന് ടൂണ് റേഡിയോ ടൂൺ ചെയ്തു അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അത് എന്തുകൊണ്ട്? തനി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ അത് നിയന്ത്രിക്കാൻ പറ്റും എങ്ങനെയെന്ന് വെച്ചാൽ എന്തെങ്കിലും മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നിന്നും നീങ്ങും. സൈക്കിയാട്രി മെഡിസിനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഭ്രാന്തി ദർശനങ്ങളൊക്കെ നിന്നും നീങ്ങും. കാരണം ആ ഭ്രാന്തി ദർശനത്തിന്റെ ഭാഗമാണ് നിങ്ങൾ ചിലർ അശരീരികൾ കേൾക്കുന്നത്, ആകാശവാണി കേൾക്കുന്നത്, അതിന്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെയുള്ളവർക്ക് സൈക്യാട്രി മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നിൽക്കുകയാണ്, അത് സംഭവിക്കുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം അത് ബ്രെയിനിന്റെ പ്രവർത്തനമാണ്, അത് പ്രയാസമാണ് നമ്മുടെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കും. അതുകൊണ്ട് സമാധി എന്ന് പറയുന്ന അതല്ല. അവര് സ്വയം വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഞാനൊരു ഗുരുവിന്റെ അടുത്ത് പോയല്ലോ, ഞാൻ ഗുരുവിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഗുരുവിന്റെ അടുത്ത് കുറെ പെൺകുട്ടികൾ ഇരിപ്പുണ്ട്, ആൺകുട്ടികൾ ഇരിപ്പുണ്ട്. ഗുരു എല്ലായിടത്തും ചോദിച്ചു. അപ്പൊ ഞാൻ ഗുരുവിന്റെ അടുത്ത് അഹം ബ്രഹ്മാസ്മിയെ കുറിച്ച് ചോദിച്ചു. അത് ഞാനിതൊക്കെ വായിക്കുന്ന സമയമാണ്. അപ്പൊ ആരെ കണ്ടാലും ചോദ്യം ചോദിക്കും. അപ്പോ എനിക്കെന്ന് വെച്ചാൽ ഒരു 16-17-18 വയസ്സിനകേ ഉള്ളൂ. ആ സമയത്തൊക്കെ ഒരു പയ്യൻ ചെന്ന് ഒരു വലിയ ഗുരുവിന്റെ അടുത്ത്, ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഇരിക്കുന്ന ഗുരുവിന്റെ അടുത്ത് നിന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കും ഒരു അതിശയം. അപ്പോ പറഞ്ഞു, ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പുസ്തകമൊന്നും പഠിച്ചായാലും കിട്ടത്തില്ല, അത് വായിച്ചിട്ടല്ലേ ഇതൊക്കെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞാണ് അതങ്ങനെ വായിച്ചെന്നും മനസ്സിലാക്കുന്ന കാര്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു. അപ്പൊ അവിടെ ഇരിക്കുന്ന കുറെ പെമ്പിള്ളേരുണ്ട്, അവരുടെ അടുത്ത് ചോദിച്ചു അഹം ബ്രഹ്മാസ്മിയുടെ അനുഭവം ഉണ്ടോ എന്ന്. എല്ലാവരും തല ഉരുകി സംഭവിച്ചു, എല്ലാവർക്കും അഹം ബ്രഹ്മാസ്മിയുടെ അനുഭവം. അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഒരാൾക്കല്ല, എല്ലാവരും തല ഉരുകി സംഭവിച്ചു. എനിക്ക് വായിച്ചുള്ള അറിവേ ഉള്ളൂ, ഇവർക്കെല്ലാം എന്താണോ എല്ലാവർക്കും അനുഭവമുണ്ട്. അപ്പോ എനിക്ക് അന്ന് തന്നെ മനസ്സിലായി, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഇത് ഭ്രാന്തി ദർശനമാണ് ഇവർക്കെല്ലാം ഉള്ളത്. എന്റെ അന്ന് വായിച്ചുള്ള അറിവാണെങ്കിലും എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്താണ്. എനിക്കെന്തുകൊണ്ട് അങ്ങനെ ഇവര് തലകുലിക്കുന്ന അനുഭവമല്ല, എനിക്ക് ഭ്രാന്തി ദർശനമില്ല. അപ്പൊ ഭ്രാന്തി ദർശനമുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. കാരണം ഭ്രാന്തി ദർശനം അത് പോയാലും എനിക്ക് ഭ്രാന്തി ദർശനം ഉണ്ടാകത്തില്ല, കാരണം എന്റെ ബ്രെയിൻ അതിനുള്ളതല്ല. അതുകൊണ്ട് വ്യക്തി തീരുമാനിക്കുന്നതല്ല, നിങ്ങളുടെ ബ്രെയിൻ അങ്ങനെയാണെങ്കിൽ അതായേ പറ്റും. വ്യക്തിക്ക് തീരുമാനിക്കണം. മനസ്സിനെ ഒന്നും നിയന്ത്രിക്കും എന്നൊക്കെ പറയുന്ന വെറും എന്താണ് ഇങ്ങനെയുള്ള വാചകമാണ്. ഭയങ്കരമായിട്ട് നിയന്ത്രിച്ച് ജീവിക്കുന്ന ആളാണ് പറയുന്ന കേട്ട. എല്ല് നാക്കിലില്ലാത്തതുകൊണ്ട് എന്ത് വേണം പറയാം. അത് ഇവിടെ വന്ന് ഭക്തന്മാരുടെ അടുത്ത് പറയാം, ഇവിടെ നിന്ന് പറയാം. ഇവരെല്ലാരും എല്ലാരും പരസ്പരം അറിയുന്നവരും ഇവിടെ നിന്ന് മനസ്സിനെ നിയന്ത്രിച്ചളയെന്നൊക്കെ പറയും. അത് വ്യക്തമായി മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനി നമ്മൾ നമുക്ക് വല്ല ഭ്രാന്തി ദർശനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്തെങ്കിലും ആത്മീയമായ ദിവ്യമായ സാധനമാണെന്ന് ധരിച്ചു കളയരുത്. അതിനുവേണ്ടി തന്നെ ഞാൻ ഈ പറയും. അതൊന്നും അല്ല. ഇനി ഇവിടെ പറയുന്നത് എന്താണ്? ഒരാള് സമാധി എന്ന് പറയുന്നത് എത്തിച്ചേർന്നാൽ സമാധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിക്കും. അങ്ങനെ എന്താണ് ഈ ശാസ്ത്രങ്ങളിൽ പറയുന്നത് അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അയാൾക്ക്? അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. അങ്ങനെ ധ്യാനിച്ചിട്ട് അയാളുടെ ഉള്ളിലുണ്ടാകുന്ന ആ അനുഭവം അതിനാണ് സമാധി എന്ന് പറയുന്നത്. ധ്യാനിക്കുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന അനുഭവം, അതായത് ഞാനിപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, കേട്ടുണ്ടാകുന്ന അറിവല്ല. അതിന് പകരം എന്ത് വേണം? അഹം ബ്രഹ്മാസ്മി എന്ന് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ഉള്ളിൽ ഒരനുഭവം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു പ്രത്യേകത, ഭ്രാന്തി ദർശനവും ഇതും തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസമാണ്. വ്യത്യാസം എന്താണ്? ഭ്രാന്തി ദർശനത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോ ഭ്രാന്തി ദർശനത്തിനും അഹം ബ്രഹ്മാസ്മി എന്ന അനുഭവം ഉണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ സിനിമയോ സീരിയലോ കാണുന്ന പോലെ അതോടൊപ്പം പലതും കണ്ടുകൊണ്ടേയിരിക്കും, അവിടെ നിൽക്കത്തില്ല. അത് അനുഭവ പരമ്പരയിൽ ഒരു തുടർച്ചയായി, അല്ലാതെ മനസ്സിൽ അഹം ബ്രഹ്മാസ്മി എന്നിരുന്ന ഒരനുഭവമായിട്ട് നിൽക്കത്തില്ല. ഇവിടെ സമാധിയെക്കുറിച്ച് പറയുന്നവർ പറയുന്നത് അവിടെ ഒരു അനുഭവമേ കാണും, രണ്ടാമതൊരു അനുഭവം കടന്നു വന്നു കഴിഞ്ഞാൽ അത് സമാധിയല്ല. അതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ എന്തിനാണോ ധ്യാനിക്കുന്നത് അതിന്റെ അനുഭവമല്ലാതെ രണ്ടാമതൊരു അനുഭവം അവിടേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്നത് സമാധിയിലല്ല, ഭ്രാന്തി ദർശനത്തിലാണ്. ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടേയിരിക്കും. അതിന്റെ നിയന്ത്രണവും നിങ്ങളുടെ ആയിരിക്കില്ല. പിന്നെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഭ്രാന്തി ദർശനക്കാർ ധ്യാനിക്കുകയാണെങ്കിൽ അവരുടെ ശരീരം പൊതുവെ നിശ്ചലമായിരിക്കാറില്ല. അങ്ങനെയോടെയാണ് ഒരു ശരീരം ചലിച്ചുകൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും, ആടിക്കൊണ്ടിരിക്കും, പല ഗോഷ്ഠികൾ കാണിച്ചുകൊണ്ടിരിക്കും. ഇതൊന്നും അവരറിയില്ല. എന്തുകൊണ്ട്? അതൊക്കെ ബ്രെയിനിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. സമാധി എങ്ങനെയല്ല, സമാധിയിലാണ് ഒരാൾ ഇരിക്കുന്നതെങ്കിൽ അയാള് ഈ ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് അത് ഒരു സർവേ കല്ലെടുത്ത് നാട്ടിയതുപോലെ നിശ്ചലമായി. അയാളെ ശരീരത്തിൽ യാതൊരു തരത്തിലുള്ള ചലനങ്ങളും ഉണ്ടാകത്തില്ല. ഒരാള് ധ്യാനിക്കാനിരിക്കുക, അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ ഇരുന്ന് ആടിയാൽ മതി. കാണുന്നുണ്ടെങ്കിൽ മനസ്സിലായ കൂടുന്ന അയാള് എന്താണ്? ഭ്രാന്തി ദർശനത്തിലാണ് എന്ന് മനസ്സിലാവും. പിന്നെ പൂർണമായ നിശ്ചലതയാണ് ശരീരത്തിൽ. അതുകൊണ്ട് മാത്രം ഭ്രാന്തി ദർശനം എന്ന് പറയാൻ പറ്റില്ല. ആന്തരികമായും അയാളുടെ അനുഭവത്തിന് മാറ്റം വരുന്നില്ല. എന്താണോ ധ്യാനിച്ചത് ആ ഒരു വിഷയത്തിൽ തന്നെ മനസ്സിലാക്കും. വേറെ ഒന്നും പോകുന്നില്ലെങ്കിൽ അയാൾ എന്തായിരിക്കും? സമാധിയിലായിരിക്കും. അങ്ങനെ സമാധി വരുമ്പോൾ അയാളുടെ ഉള്ളിൽ ജ്ഞാനമല്ല. അപ്പോ അയാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കും. അജ്ഞാനം നശിക്കുന്നു എന്ന് വെച്ചാൽ അയാൾക്ക് പ്രപഞ്ചബോധം നഷ്ടപ്പെടുന്നു. പ്രപഞ്ചബോധം നഷ്ടപ്പെടുന്നു എന്ത് ചെയ്യുന്നു? അയാൾക്ക് എല്ലാം അയാളുടെ കണ്ണിൽ നിന്നും മറയുന്നു, മനസ്സിൽ നിന്നും മറയുന്നു, ആ ഒരു അനുഭവത്തിൽ നിൽക്കുന്നു. ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. കണ്ണിൽ നിന്നും മനസ്സിൽ നിന്നും ഇന്ദ്രിയങ്ങളിൽ നിന്നും പ്രപഞ്ചം മറഞ്ഞു പോകുന്നു. മറയുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇത്രയും അർത്ഥമുണ്ട്. എങ്ങനെയാണ്? ആകാശത്തിൽ പക്ഷി പറന്നു പോകുമ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കണ്ണിൽ നിന്ന് അത് മറന്നു പോകും, അത് മറഞ്ഞു പോകുന്നു. മറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷിയില്ലാതാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ സമാധിയില് പ്രപഞ്ചം മറഞ്ഞു പോകുന്നു എന്ന് വെച്ചാൽ പ്രപഞ്ചം ഇല്ലാതാകുകയല്ല, അയാളുടെ ശരീരമോ പ്രപഞ്ചമോ ഒന്നും തന്നെ ഇല്ലാതാകുന്നില്ല. പക്ഷെ ശരീരം ഉൾപ്പെടെയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു? ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മറയുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരേ ഒരു അറിവേ ഉള്ളു, സമാധി ജ്ഞാനം എന്ന് പറയുന്നത്. അതാണ് ഈ പദ്ധതി പറയുന്ന കാര്യം. മനസ്സിലായി. ഞാനും പറയാനുള്ള പറഞ്ഞു ഞാന് പറയാനുള്ള പറഞ്ഞു ഞാനപ്പുറം കടന്ന് എന്ത് വേണോ ചിന്തിച്ചു അതൊന്നും എനിക്ക് ഉത്തരവാദിത്തം പറയാനുള്ള കാര്യം പറഞ്ഞു. ഇനി അതിനകത്ത് എന്ത് റിസർച്ച് വേണമെങ്കിലും നടത്തിക്കും, അത് സ്വന്തം ഇട്ടു. ഇതാണ് സമാധിയെ കുറിച്ച് പറയുന്നതും പ്രപഞ്ചം പ്രപഞ്ചം മറയുന്നു എന്ന് പറയുന്നത്. അതിന്റെ ആശയം ഞാൻ പറഞ്ഞു. പിന്നെ അതിനപ്പുറം സമാധിയെ കുറിച്ച് കൂടുതലൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോളൂ. ഞാനീ പറയുന്നത് എന്താണോ, ഈ സമാധിയെ കുറിച്ച് എങ്ങനെയാണ് ശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നത്, മനസ്സിലാവും. യോഗശാസ്ത്രത്തിനും മറ്റും സമാധിയെ കുറിച്ച് പറയും. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവരവർക്കൊന്നും ചിന്തിക്കാം. ഈ പറഞ്ഞ മനസ്സിലാക്കിയ എനിക്കത്ര ആ വിഷയത്തിൽ പറയാനുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കും. ഈ സമാധി എന്ന് പറയുന്നിടത്തൊന്നും ബ്രെയിനില്ല. കാരണം ഈ സമാധിയെ കുറിച്ച് പറഞ്ഞവർക്കൊന്നും ബ്രെയിനിനെ കുറിച്ച് ഒരറിവില്ല. അവർ പറഞ്ഞിരുന്ന എന്താണ്, ഈ തലയൊക്കെ വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ തലയ്ക്കകത്ത് തലച്ചോറിരിക്കും, ഇത്രയേ അവർക്ക് അറിയുള്ളൂ. അതെന്താണെന്നോ എന്തിനാണെന്നോ അവിടെ എന്ത് സംഭവിക്കുന്നു ഒന്നും ഇവർക്കൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഇതിനെ കുറിച്ച് മനുഷ്യന് അങ്ങനെ ഒരു അറിവുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് എന്തോ സാധനം ഉണ്ടെന്നറിയാം, കഴുത്തിന്റെ മേളിലാണ് അത് ഇരിക്കുന്നതെന്നറിയാം, അതിൻ്റെ അകത്ത് ഞാടി ഞരമ്പുകളൊക്കെ ഉണ്ടെന്നറിയാം, ഇത്രയൊക്കെ അറിവേ ഉള്ളൂ. അതിനപ്പുറം അതിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഇന്ന് ന്യൂറോ സയൻസ് മനസ്സിലാക്കും പോലെ എന്നുള്ള യാതൊരു അറിവുമില്ല. അതുകൊണ്ട് സമാധി എന്നൊക്കെ പറയുമ്പം നമ്മൾ ശാസ്ത്രത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതൊന്നും ബ്രെയിനുമായി എന്താണ് ബന്ധപ്പെടുത്തി ചിന്തിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്, അവിടെ ബ്രെയിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ രണ്ടായിട്ട് മനസ്സിലാക്കും. ആധുനിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ബന്ധപ്പെടുത്തി ചിന്തിക്കുകയാണെങ്കിൽ അതെന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസങ്ങളെല്ലാം അത് തകടം പറയും. അപ്പോൾ നിങ്ങൾക്ക് സങ്കടം വരും. അങ്ങനെയൊരു പ്രശ്നം. ആധുനിക ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ വേറെയാണ്. ന്യൂറോ സയൻസിൽ ഇതിനെയൊക്കെ കാണുന്ന ബ്രെയിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ എന്ത് നിർവികൽപ്പ സമാധി എന്ന് പറഞ്ഞാലും എവിടെ ഇരിക്കുന്നു? ബ്രെയിൻ, ബുദ്ധിയും ബ്രെയിനും രണ്ടാണ്. ബ്രെയിനിലിരിക്കുന്നു. അപ്പോ അത് സംഗതി വേറെയാണ്. അതിനെക്കുറിച്ചെന്ന് വെച്ചാൽ സമാധിയെ കുറിച്ച് പറയുന്ന ആൾക്കാർക്ക്, നമ്മുടെ ശാസ്ത്രങ്ങൾക്ക്, അവർക്ക് അതിന് യാതൊരു സംശയമില്ല. കൃത്യമായിട്ട് ഇന്നതാണ് സമാധി എന്ന് തീർന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. മനസ്സിലായോ? അതിൽ പിന്നെ സംശയമൊന്നുമില്ല. ഈ നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത കുറെ പൊട്ടന്മാരൊക്കെ വ്യാഖ്യാനിച്ച ആൾക്കാരുടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്നല്ലാതെ ശാസ്ത്രത്തിലൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്താണ് സമാധി. ശാസ്ത്രത്തിലൊന്നും അതിന് സംശയമില്ല. അതാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യം. ഇതാണ് സമാധി. എന്നാൽ ആധുനിക ന്യൂറോ സയൻസിൽ വരുമ്പം അതൊക്കെ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നിങ്ങൾക്ക് ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ ഉത്തരമാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഇന്നതാണ്. ന്യൂറോ സയൻസ് പറയുന്നത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ശാസ്ത്രത്തിൽ നിങ്ങൾ പറയുന്നത് എന്ത് ചെയ്യണം, അതവരവസാനത്തെ ഉത്തരമായതുകൊണ്ട് നിങ്ങളത് വിശ്വസിക്കും ബലമായി. അതാണ് അവസാനത്തെ ഉത്തരമെന്ന് വിശ്വസിക്കും. ന്യൂറോ സയൻസിൽ വന്നു കഴിഞ്ഞാലോ നിങ്ങളത് അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് രണ്ടും നിങ്ങളുടെ വ്യത്യാസം. നല്ല മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ചില വാക്കുകൾ ഇങ്ങനെ തിരക്കകത്ത് കയറിയിരിപ്പുണ്ട്, അതിങ്ങനെ വീണ്ടും വീണ്ടും പറയാല്ല, പറയുന്നൊന്നും മനസ്സിലാവും, ഒന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ തീരുമാനിച്ചോണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയുന്ന കാര്യമില്ല, മനസ്സിലാക്കുന്നില്ല, വേറെ എന്തൊക്കെയോ ചിന്തിക്കുന്നു. പറയുന്നതുകൊണ്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. നമ്മളൊരു കാര്യം പറയുമ്പോ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കും. മനസ്സിലാക്കിയാണ് ഒരു ചോദ്യം ചോദിക്കുന്നതും മനസ്സിലാക്കാത്തവർ ചോദിക്കുന്നതും കേൾക്കുമ്പോൾ മനസ്സിലാക്കും. അതാണ് എന്റെ വ്യത്യാസം. മനസ്സിലാക്കിയവൻ ചോദിക്കുന്ന ചോദ്യം വേറെയായിരിക്കും, മനസ്സിലാക്കാത്തവൻ ചോദിക്കുന്ന ചോദ്യം വേറെ. എന്താണ് മനസ്സിലായില്ല എന്ന് പറയുന്നത്? എന്താണ് വേറെ എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ട് എന്തുകൊണ്ട് വേറെ എന്നുള്ള ഞാൻ പറഞ്ഞു. എന്നല്ല ഞാൻ പറഞ്ഞു, ഒന്ന് നമ്മുടെ വിശ്വാസമാണ്. ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന തത്വചിന്തയുടെ കാര്യങ്ങളോട് പറയുന്ന സമാധിയുടെ കാര്യങ്ങൾ, ഈ സമാധി എന്നൊക്കെ പറയുന്ന എന്താണ്? അത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നതിന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. മനസ്സിലായോ? അത് എന്താണ് ന്യൂറോ സയൻസ് എന്നൊക്കെ പറയുന്നത്? നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടു തമ്മിലെ വ്യത്യാസം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഇപ്പോ അഹം ബ്രഹ്മാസ്മി ശാസ്ത്രത്തിൽ പറയുന്നു, ഇതാണ് സമാധി. അപ്പൊ അങ്ങനെ സമാധി എന്ന് പറഞ്ഞ പറഞ്ഞ രീതിയിൽ ഒരാള് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ സമാധിയിൽ, മനസ്സിലായോ? അങ്ങനെ സമാധി തന്നെയായിട്ട് ഇരിക്കണം. അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ഓക്കെ, പിന്നെ നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ഞാനിപ്പോ അഹം ബ്രഹ്മാസ്മി ഇരിക്കുക, വിശ്വസിക്കേണ്ട കാര്യം യാതൊരു. അത് ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, കാരണം അതെന്റെ അനുഭവമാണ്. അങ്ങനെയാണ്. പക്ഷെ അവിടെ വേറെ പ്രശ്നമുണ്ട്, ഗുരുതരമായ പ്രശ്നം. എന്താണോ? അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് പിന്നെ പഠിക്കാൻ പറ്റത്തില്ല, പഠിപ്പിക്കാൻ പറ്റത്തില്ല. എന്തിന്? തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും കൂടെ പറ്റത്തില്ല. മനസ്സിലായോ? ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭ്രാന്തി ദർശനമാണ്. അവിടെയാണ് പ്രശ്നം, അതാണ് ഭ്രാന്തി ദർശനം. അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? എന്താണ് ലോകം മുഴുവൻ മറയുന്നു? ലോകം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണ്ട, കഴിക്കണോ? ശരീരം മറയും. വെള്ളം കുടിക്കണോ? ഒന്നും വേണ്ട. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും സമാധി ആയിരിക്കുന്ന ആള്? എങ്ങനെയായിരിക്കും? നിങ്ങള് മൃതശരീരമായിട്ടും ചത്തുപോകും. കാരണം ആരും വെള്ളമൊന്നും ഇല്ലായിരുന്നു, ചത്തുപോകും. അങ്ങനെ സംഭവം. അങ്ങനെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ എന്ത് പറയും? ആ ഞാനതൊക്കെ വിട്ടിട്ടതാ, വന്ന് അത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ഭ്രാന്തി ദർശനത്തിൽ പോയി തിരിച്ചു വന്നു. ഇത്രയും എന്നാൽ ഈ പറയുന്നൊക്കെ എന്താണ്? നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ നമ്മളിതൊക്കെ പറയുമ്പോൾ മനസ്സിലാകും നമ്മുടെ ശാസ്ത്രങ്ങളിലൊക്കെ പഴയ ആധികാരികമായ ശാസ്ത്രങ്ങൾ മനസ്സിലാകും. ആ ശാസ്ത്രങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ നിരന്തരം ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ഗവേഷണം നടത്തുകയും പഠിക്കുകയും ചിന്തിക്കുകയും വർഷങ്ങൾ വേണ്ടി വരും അതൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിന്. മനസ്സിലാക്കും നമ്മൾ ഏതെങ്കിലും മതപ്രഭാഷണം കേട്ടിട്ട് ഏതെങ്കിലും പൊട്ടം പറയുന്ന കേട്ടിട്ട് ഇതാണ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ധരിക്കാം, ഒന്നും അർത്ഥമില്ലെന്നുള്ളത്. ഈ പറയുന്നതാണ് ചിലപ്പോൾ പോയി പ്രഭാഷണം നടത്തും സമാധിയെ കുറിച്ച്. എന്തറിഞ്ഞിട്ടാ എന്നാരും ചോദിക്കത്തില്ല. ചോദിക്കാൻ അറിയുള്ള ആരെങ്കിലും വേണ്ടേ? ഇപ്പൊ ഒരുപാട് ഗുരുക്കന്മാര് നിലവിലുണ്ട്. അവരെല്ലാം ഈ സമാധി വ്യാപാരം നടത്തുന്നുണ്ട്. ഇവർ പറയുന്ന കേട്ടിടത്തോളം ഇവരെല്ലാവരും ഭ്രാന്തി ദർശനമുള്ളവരാണ്. കേട്ടിടത്തോളം ഭ്രാന്തി ദർശനത്തിനാണ്. ഓ